സ്വപ്നത്തിൽ ഉപാധി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും സംസ്കാരം, വാസന എന്ന് പറയും. നമ്മൾ മുമ്പ് കണ്ട, നമുക്ക് മുമ്പുണ്ടായ അനുഭവങ്ങൾ, അനുഭവങ്ങൾ എന്ന് പറയുമ്പോൾ കണ്ടതും കേട്ടതും മണത്തതും രുചിച്ചതും പിന്നെ നമ്മളെ ചിന്തിച്ചതും, ഇതെല്ലാം അനുഭവങ്ങളാണ്. ഈ അനുഭവങ്ങളിൽ നിന്നുണ്ടാകുന്ന സംസ്കാരം, അതിനെ വാസന എന്ന് പറയും. പല പേര് പറയും വാസന എന്ന് പറയും. ആ വാസനയാണ് സ്വപ്നത്തിലെ ഉപാധിയായിരിക്കുന്നത്. അപ്പൊ സ്വപ്നം കാണുന്നവൻ നിരുപാധികനാണ്. സ്വപ്നം കാണുന്നവന് ഉപാധിയൊന്നുമില്ല, പക്ഷെ സ്വപ്നം കാണാൻ വേണ്ടി സ്വപ്നം കാണുന്നവൻ എന്ത് ചെയ്യുന്നു? ഉപാധിയോടുകൂടിയിരിക്കുന്നു, സ്വപാധികനാകും. ജാഗ്രതയിലും അങ്ങനെ തന്നെ നിരുപാധികനാണ് ജാഗ്രത ഇരിക്കുന്നത്. എന്ന് വെച്ചാൽ നിരുപാധികൻ എന്ന് വെച്ചാൽ ഒരുപാധി ഇല്ലാത്തവൻ. പക്ഷേ ഈ അനുഭവങ്ങൾ ഉണ്ടാകാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? ഒരുപാട് ഉപാധികളോടുകൂടിയിരിക്കുന്നു. അപ്പൊ ഈ ഉണർന്നിരിക്കുമ്പോഴും ഈ സംസ്കാരം, വാസന എന്ന് പറയുന്നത് ഇവിടെയും കാരണമാണ് ഈ അനുഭവങ്ങൾക്ക്. സ്വപ്നത്തിനും അത് കാരണമാണ്, പക്ഷേ സ്വപ്നത്തിൽ അതാണ് പ്രധാനമായ കാരണം. ഇവിടുത്തെ ഒന്നുമല്ല അവിടുത്തെ കാരണം, ഇതിൻ്റെയൊക്കെ സംസ്കാരം. ഇവിടെയുള്ള അഹങ്കാരം അതല്ല അവിടെ, അതിവിടെയുള്ള അഹങ്കാരത്തിൻ്റെ സംസ്കാരം കൊണ്ടുണ്ടാകുന്ന അഹങ്കാരമാണ്, വാസന കൊണ്ടുണ്ടാകുന്ന അഹങ്കാരമാണ് എന്നാണ് അദ്വൈതികൾ പറയുന്നത്. അദ്വൈതികളുടെ കാഴ്ചപ്പാടാണ്. എന്നാൽ ജാഗ്രതത്തിലും നിരുപാധികൻ, നിരുപാധികൻ എന്ന് പറഞ്ഞാൽ ഗുരുദേവൻ എന്താ പറഞ്ഞിരിക്കുന്നു? നിരുപാധികൻ എന്ന് പറയുന്നതിന് ഗുരുദേവൻ എന്താ പറഞ്ഞു? നിരുപാധികൻ എന്ന് പറയുന്നതിന് ഗുരുദേവൻ എങ്ങനെയാണ് പറഞ്ഞത്? അഹങ്കാരാധിഹീനം, അത് മറക്കരുത്. അഹങ്കാരാധിഹീനം, അഹങ്കാരാദികൾ ഇല്ലാത്ത ജ്ഞാനം. അപ്പൊ ഈ ഉണർന്നിരിക്കുന്ന അവസ്ഥയിലും അഹങ്കാരാദി ഇല്ലാത്ത ജ്ഞാനം തന്നെയാണോ? അതാണ് ശരിയായിട്ടുള്ള ആത്മാവ്, പുരുഷൻ, ബ്രഹ്മമെന്നൊക്കെ പറയുന്നു. അറിവെന്ന് പറയുന്നു ഗുരു പ്രധാനമായിട്ടും അതിനെയാണ്. പക്ഷെ ജാഗ്രതത്തിൽ ആ അറിവ് തന്നെ, അല്ലെങ്കിൽ ആത്മാവ് തന്നെ എന്തായിരിക്കുന്നു? അഹങ്കാരാദികളോട് കൂടിയിരിക്കുന്നു. അപ്പൊ അറിവിൽ അഹങ്കാരാദിയോട് കൂടിയിരിക്കുമ്പോൾ ഈ അനുഭവം നമുക്കുണ്ടാവുന്നു. ഇതാണ് അദ്വൈതികൾ പറയുന്നു, അതാണ് ഇവിടെ ഗുരുവും പറയുന്നു. അറിവിൽ അഹങ്കാരം തുടങ്ങിയവയോടുകൂടി ഇരിക്കുമ്പോൾ, അറിവ് അങ്ങനെ ഇരിക്കുമ്പോൾ അതാണ് അഹങ്കാരാദിഹീനം എന്ന് പറഞ്ഞു. അഹങ്കാരാദിയോടുകൂടി ഇരിക്കുമ്പോൾ നമുക്ക് ഈ അറിവുണ്ടാകും. അപ്പോൾ അറിവ് രണ്ടായി, ഒന്ന് സ്വപാധികവും നിരുപാധികവും. നിരുപാധികമായ അറിവിനെ എന്താ പറയുന്നത്? അതിനെന്ത് പറയും? നിരുപാധികമായ അറിവിന് ആത്മാവ്, ബ്രഹ്മം, അല്ലെങ്കിൽ ശുദ്ധമായ അറിവ്. ഇനി ഉപാധിയോടുകൂടിയിരിക്കുന്ന അറിവിനെ എന്ത് പറയും? ഉപാധിയോടുകൂടിയിരിക്കുന്ന അറിവിനെ ഇവിടെ പ്രതിഭ എന്ന് പറഞ്ഞു. പ്രതിഭ ഉപാധിയോടുകൂടിയിരിക്കുന്ന അറിവാണ്. ഈശ്വരനും ജീവനും ഒക്കെ അത് തന്നെ. അത് ഈശ്വരൻ്റെ ജീവനുമൊക്കെ അതാകുന്നത്, അതും പ്രതിഭയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഈ ആത്മാവ് അല്ലെങ്കിൽ ബ്രഹ്മം ഉപാധികളോടുകൂടിയിരുന്ന് അറിയുന്നവനായിരിക്കുമ്പോഴാണ് അവന് ജീവനെന്ന് പറയുന്നത്. എപ്പോഴാണോ അറിയുന്നവനായിരിക്കുന്നത് അപ്പൊ അവനെ ജീവനെന്ന് വിളിക്കും. അതാണ് ഇനി ഇതേ ബ്രഹ്മം തന്നെ ഉപാധിയോടുകൂടി സൃഷ്ടിക്കുന്നവനായിരിക്കും, പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നവനായിരിക്കുമ്പോൾ ആ അറിവിനെ തന്നെ എന്ത് പറയുന്നു? ഈശ്വരൻ. അപ്പൊ ഇത് രണ്ടും സ്വാഭാവികമാണ്. അറിയുന്നവനായിരിക്കുന്നത് ബ്രഹ്മം അല്ലെങ്കിൽ ആത്മാവ് അറിയുന്നവനായിരിക്കുമ്പോൾ സ്വാഭാവികനായ ജീവനായി, പിന്നെ അതേ ബ്രഹ്മം തന്നെ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നവനായിരിക്കുമ്പം ഉപാധിയോടുകൂടി അതിനെ ഈശ്വരൻ എന്ന് പറയും. അപ്പൊ ഇങ്ങനെ ഈ പ്രപഞ്ചത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ ജീവൻ സ്വാഭാവികനായി അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ ജീവന്റെ അറിവിനെയാണ് പ്രതിഭ എന്ന് പറയുന്നത്. അത് സ്വാഭാവികമാണ്. അപ്പൊ നിരുപാധികമായ അറിവെന്ന് പറഞ്ഞാൽ നമുക്കതിനെ സംബന്ധിച്ച് നിരുപാധികം എന്നിങ്ങനെ പറയാനേ പറ്റും. വേറെ ഒന്നും അതിനെ സംബന്ധിച്ച് ഇങ്ങനെ ചില വാക്കുകൾ ഉപയോഗിച്ച് പറയാനേ പറ്റും. ഇങ്ങനെ പറയുമ്പം നമുക്ക് അതിനെക്കുറിച്ചുണ്ടാകുന്ന ചില ധാരണകൾ അത്രയും സാധ്യമാകും. അതിനപ്പുറം അതിനെ നിരുപാധികമായി അതിനെ അറിയാൻ പറ്റത്തില്ല. എന്തുകൊണ്ട് അറിയാൻ പറ്റില്ല? എന്തുകൊണ്ടാണ് അതിനറിയാൻ പറ്റാത്തത്? അങ്ങനെ ഒന്നിനെ അറിയുന്നതിന്, അറിയുന്നതിന് വേണ്ട ഒരു സാമഗ്രികളും നമ്മുടെ കയ്യിലില്ല. നമ്മുടെ ഉള്ളത് എന്താണ്? അഹങ്കാരം, മനസ്സ്, ഇതൊക്കെയാണ് നമ്മുടെ ഉള്ളത്. ഈ അഹങ്കാരം മനസ്സൊക്കെ ഉപയോഗിച്ച് നമ്മൾ അറിയുന്നത് സ്വാഭാവികമായതിനെ അറിയും. അഹങ്കാരം മനസ്സൊന്നും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കേവലമായ അറിവ് മാത്രമാണ്. അപ്പൊ അതിനെ അറിയാൻ രണ്ടാമതായിട്ടൊന്നുമില്ല. മനസ്സും അഹങ്കാരമില്ലെങ്കിൽ പിന്നെ അതിനെങ്ങനെ അറിയും? അതിനറിയാൻ പറ്റില്ല. അതിനറിയാൻ പറ്റില്ലെങ്കിലും അങ്ങനെ ഒന്നും ഉണ്ട് എന്നുള്ളതാണ് അദ്വൈതികളുടെ സിദ്ധാന്തം. നിരുപാധികമായ ഒരറിവ് ഉണ്ട്. അതാണ് ഭൗതിക ശാസ്ത്രവും അദ്വൈതവും തമ്മിൽ വരുന്ന വ്യത്യാസം. കാരണം നിരുപാധികമായ ഒരറിവ്, അത് ഭൗതികശാസ്ത്രത്തിന് നിരുപാധികമായ ഒരറിവ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു കാഴ്ചപ്പാടേ ഇല്ല ഭൗതികശാസ്ത്രത്തിൽ. അറിവുണ്ട്, നിരുപാധികം എന്ന് പറയുമ്പോൾ മനസ്സും അഹംബോധവും ഒന്നുമില്ലാതെ അവശേഷിക്കുന്ന ഒരറിവ്. അങ്ങനെ ഒന്നിനെക്കുറിച്ച് ഭൗതികശാസ്ത്രത്തിന് ഒരിക്കലും പ്രതിപാദിക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? ഒരു തരത്തിലുള്ള കാൽക്കുലേഷനോ പരീക്ഷണ നിരീക്ഷണങ്ങളോ ഒന്നും അവിടെ നടത്താത്തതുകൊണ്ട് തന്നെ സയന്റിഫിക്കായി പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നിരുപാധികം എന്ന് പറഞ്ഞാൽ അവിടെ മനസ്സില്ല, അഹംബോധമില്ല, ഒന്നുമില്ല. എന്നാൽ അവിടെ ഒരറിവ് ശേഷിക്കുന്നു എന്ന് പറയുന്നു. അതിൻ്റെ എന്താണ് അതിൻ്റെ സ്വരൂപം, അതെങ്ങനെയിരിക്കും എന്നു പറയാൻ ഒരു വഴിയില്ല. അപ്പോൾ സയൻസിനവിടെ അതിനെ കുറിച്ചൊന്നും പറയാൻ പറ്റില്ല. അത് തത്വചിന്തയുടെ വിഷയമാണ്. തത്വചിന്തകന്മാർ പറയും, അദ്വൈതികളെ പോലെയുള്ള തത്വത്തെക്കുറിച്ച് പറയുന്നു അവർ പറയും. അങ്ങനെ ഒന്നുണ്ട്. അതിനവർ പറയുന്ന എങ്ങനെയാണ്, ചില യുക്തികൾ ഉപയോഗിച്ചിട്ടാണ്. ഈ അദ്വൈത ദീപിക എന്നൊക്കെ പറയുന്നതിൻ്റെ വ്യാഖ്യാനങ്ങളാണ് എന്നുവെച്ചാൽ അവിടെ യുക്തികൾ ഉപയോഗിച്ച് കാര്യം പറയുകയാണ്. എന്താണ് യുക്തി? യുക്തിക്ക് വേണ്ടിയിട്ടാണ് ദൃഷ്ടാന്തങ്ങൾ പറയുന്നത്, ഉദാഹരണങ്ങൾ. ഉദാഹരണങ്ങളിലൂടെ നമ്മൾ ഈ യുക്തിയെ കണ്ടെത്തണം. ആ ഒരു ഉദാഹരണമാണ് ഇവിടെ സ്വപ്നത്തിൻ്റെ ഉദാഹരണം പറഞ്ഞത്. സ്വപ്നം എന്ന് പറയുന്നത് നമ്മുടെ അനുഭവത്തിലുള്ളതാണ്. അങ്ങനെയുള്ള യുക്തിയിലൂടെ അങ്ങനെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. അതായത് സ്വാഭാവികമായ അറിവുണ്ടെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ഒരു നിരുപാധികമായ അറിവ് വേണം, എന്നാലേ സ്വാഭാവികമായ അറിവുണ്ടാകത്തുള്ളൂ. ഇതാണ് യുക്തി. അപ്പോൾ ഈ ഉണർന്നിരിക്കുന്നവനും ഉപാധിയോട് കൂടിയവനാണ്. പക്ഷേ ഉണർന്നിരിക്കുന്നവൻ ആരാണ്? അവനെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവൻ സ്വാഭാവികനാണ്. പക്ഷെ ഒന്നും അറിയാതിരിക്കുന്ന ഒരു സ്വരൂപം അവനുണ്ട്, അത് നിരുപാധി, അഹങ്കാരാതിഹീനം. ഇങ്ങനെ വേണം ഇത് അദ്വൈതത്തിൻ്റെ രീതി മനസ്സിലാക്കേണ്ടത്. സ്വപ്നത്തിൽ പറഞ്ഞു ഉണർന്നവനാം ശേഷം, സ്വപ്നം കണ്ടിട്ട് ഉണർന്നവൻ അവൻ നിരുപാധികൻ തന്നെ. പക്ഷെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവൻ എന്താവും? സ്വാഭാവികനാവും. ഉണർന്നു കഴിഞ്ഞാലോ വീണ്ടും സ്വാഭാവികനായി. ഈ സ്വപ്നത്തിലും ഉണരുമ്പോഴും നിരുപാധികനായ ഒരാളുണ്ട്, പക്ഷെ സ്വപ്നം കാണുമ്പോൾ അത് നിരുപാധികനല്ല. ഇതാണ് വ്യത്യാസം. പക്ഷെ അവൻ്റെ സ്വപ്ന ബോധം, ഈ പറയുന്ന ജാഗ്രത് ബോധം, ഇതെല്ലാം സ്വാഭാവികമാണ്. ഇതാണ് അദ്വൈതികളുടെ വിശദീകരണം. അപ്പൊ നമ്മുടെ ഈ മൂന്ന് അനുഭവങ്ങളും വെച്ച് തന്നെ പറയുന്നു, ജാഗ്രത, സ്വപ്ന, സുഷുപ്തി. ഇനി സുഷുപ്തി, സ്വപ്നമില്ലാത്ത സുഷുപ്തിയാണെങ്കിലോ അതൊരു വിവാദസ്ഥാനമാണ്. ഉണർന്നിരിക്കുന്ന സമയം നമുക്കൊരു തർക്കത്തിനും അവകാശമില്ല, കാരണം ഞാനതാ ഉണർന്നിരുന്ന് സംസാരിക്കുന്നു, നിങ്ങൾ കേൾക്കുന്നു, എൻ്റെ മുമ്പിൽ പുസ്തകമിരിക്കുന്നു, ഞാൻ കാണുന്നു. ഈ ഉണർവിനെ സംബന്ധിച്ച് നമുക്ക് തർക്കിക്കേണ്ട കാര്യമുണ്ട്. സ്വപ്നവും നമുക്കിപ്പോൾ ഓർക്കാൻ കഴിയുന്നുണ്ട്, കഴിഞ്ഞ സ്വപ്നങ്ങൾ കുറേയൊക്കെ ഓർക്കും. അതുകൊണ്ട് സ്വപ്നമാണ്, അക്കാര്യത്തിൽ നമുക്ക് തർക്കമൊന്നുമില്ല. സ്വപ്നാനുഭവങ്ങളെ സംബന്ധിച്ച് സുഷുപ്തി എന്ന് പറഞ്ഞാൽ ഒന്നും അറിയാത്ത അവസ്ഥ, അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് തർക്കം വരുന്നത്. അത് അദ്വൈതികൾക്കുള്ള ഒരു അഭിപ്രായമുണ്ട് അവിടെ. സുഷുപ്തിയിൽ നിരുപാധികമായ ആ ചൈതന്യം മാത്രമാണെന്ന് പറയുന്ന അദ്വൈതികളുണ്ട്. അങ്ങനെ പറയുന്നവരുണ്ട്, നിരുപാധികമായി ചെയ്ത്. അല്ല, അവിടെയും സ്വാഭാവികമായ ചൈതന്യമാണ്, കാരണം അവിടെ സുഖത്തെ അനുഭവിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി. പിന്നെ അവിടെ അജ്ഞാനത്തെ അറിയുന്നു എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി. എന്തെങ്കിലും ഒരു അറിവ് നമുക്കുണ്ടാകുന്നുണ്ടെങ്കിൽ അത് സ്വാഭാവികമാവും. പിന്നെ അവിടെ അവിടുത്തെ അവിടെ അറിയുന്ന സുഖം എന്താണ്, അവിടെ അറിയുന്ന അജ്ഞാനം എന്താണ്, ആരാണ് അറിയുന്നത്, ഈ കാര്യത്തിലെല്ലാം തർക്ക വിതർക്കങ്ങളാണ്. ആര്? അദ്വൈതികളിൽ തന്നെ. ഒരു തീരുമാനത്തിൽ പറ്റില്ല. അദ്വൈതികളിൽ തമ്മിൽ തമ്മിൽ തർക്കമുണ്ട്, അദ്വൈതികളും മറ്റുള്ളവരും തമ്മിൽ തർക്കമുണ്ട്. അദ്വൈതികൾ തമ്മിൽ തമ്മിൽ എന്ന് പറഞ്ഞാൽ അദ്വൈതത്തിലെ പല പല ആചാര്യന്മാർ, അദ്വൈത ഗ്രന്ഥങ്ങൾ എഴുതിയിരിക്കുന്ന ആചാര്യന്മാർ തമ്മിൽ തമ്മിൽ തർക്കമുണ്ട്. അപ്പൊ സർവസമ്മതമായ ഒരു അഭിപ്രായം അവിടെ ഇല്ല. അത് സ്വാഭാവികമാണോ നിരുപാധികമാണോ? പിന്നെ അതിനെക്കുറിച്ച് എന്ത് പറയും? സുഷുപ്തിയെ സംബന്ധിച്ച് ജാഗ്രത സ്വപ്നം പോലെയാണ്. സുഷുപ്തിയിലുള്ളവൻ ഉറങ്ങിക്കിടക്കുന്നവൻ നിരുപാധികനാണ്. പക്ഷെ അവൻ അജ്ഞാനത്തെയും സുഖത്തെയൊക്കെ അറിയുന്നു എന്ന് പറഞ്ഞാൽ അവൻ സ്വാഭാവികനായി, അല്ലൊന്നും അറിയുന്നില്ലെന്ന് പറഞ്ഞാൽ നിരുപാധികനായി. ഇതാണ് അദ്വൈതികളുടെ നിലപാട്. ഈ സുഷുപ്തി എന്ന് പറയുന്ന ഒരു വിഷയത്തെക്കുറിച്ചൊന്നും ഗുരു അധികം ചർച്ച ചെയ്യുന്നില്ല. കാരണം അത് വിവാദപ്പെട്ടുള്ള ഒരു കാര്യമാണ്. അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്തിട്ട് എന്താ കാര്യം? അദ്വൈതത്തിൽ അതിനെക്കുറിച്ചുള്ള ചർച്ചയൊന്നും ചെയ്തിട്ട് കാര്യമില്ല. കാരണം പലർക്കും പല അഭിപ്രായമാണ്. പിന്നെ ചർച്ച ചെയ്തിട്ട് എന്താ കാര്യം? ഗുരു എപ്പോഴും ചർച്ച ചെയ്യുന്നത് ഈ ജാഗ്രത, സ്വപ്നം, പിന്നെ സമാധി, ഇങ്ങനെയുള്ള മൂന്ന് അവസ്ഥകളെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. സമാധി ഒരു അനുഭവമാണെന്നുള്ളതിനൊക്കെ ചർച്ച ചെയ്യുന്നത്. അങ്ങനെ ഒരു അനുഭവമുണ്ട്. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളൊന്നുമില്ല, ചർച്ച ചെയ്യുന്നില്ല. എന്നാരും പറഞ്ഞു സമാധി സുഷുപ്തി എന്ന് പറയാൻ പറ്റില്ല. എന്നാ പിന്നെ നമ്മളെല്ലാം സമാധിയിൽ നിന്നല്ലേ ഇപ്പൊ ഉണർന്നു വന്ന് രാവിലെ? സമാധി സുഷുപ്തി എന്നൊക്കെ പറയുന്ന വെറും മണ്ടത്തൽ, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അത് എന്താണ്, ഒന്നും അറിയുന്നില്ല, അതൊന്നും പറയുന്നതിന് അർത്ഥമില്ലാത്ത കാര്യങ്ങൾ. സമാധിയിൽ അറിയുന്നുണ്ടോ അറിയുന്നില്ല, അറിയുന്ന സമാധിയുണ്ട് അറിയാത്ത സമാധിയുണ്ട്, ഏത് സമാധിയാണ് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇനി സമാധി ഒന്നും അറിയാതിരിക്കുന്നതാണ്, അതേ സമാധി എന്തെങ്കിലും അറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഒന്നും അറിയാത്ത സുഷുപ്തി പോലെ ആകുമോ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന സമാധി? ആവോ? അപ്പോ അതൊന്നും പറയാൻ പറ്റില്ല. അതൊക്കെ വെറുതെ ആൾക്കാർ അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടോ? പിന്നെന്താ സമാധി എന്ന് പറയുന്നത്? ഒരു വ്യക്തിയുടെ വ്യക്തിനിഷ്ഠമായ അനുഭവമാണ്. അത് ഒരു വ്യക്തി അതിനെക്കുറിച്ച് പറഞ്ഞാൽ അത് തന്നെയാണ്, നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല. അതിനെക്കുറിച്ച് നമുക്കൊന്നും പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഇപ്പൊ ഒരാൾക്ക് സമാധി ഉണ്ടെങ്കിൽ അത്ര തന്നെ ആ വ്യക്തിയുടെ അനുഭവം. ഇനി ഉണ്ടെങ്കിൽ തന്നെ വേറൊരാൾ പറയണം എനിക്ക് സമാധി ഉണ്ടെന്ന് പറഞ്ഞാൽ രണ്ടും ഒന്നുപോലെ ആയിരിക്കണമെന്നില്ല. നൂറ് പേരുണ്ടെങ്കിൽ നൂറ് പേർക്ക് നൂറ് തരത്തിലുള്ള സമാധി ഉണ്ടാവാം. അതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റില്ല. അത് കേവലമായ വ്യക്തിനിഷ്ഠമായ അനുഭവമാണ്. ഒരാൾ സമാധി എന്ന് പറയുന്ന ഒരു ക്ലെയിമാണ്, ഒരു അവകാശവാദമാണ്. ഒരാൾ പറയണം എനിക്ക് സമാധി ഉണ്ട്, എനിക്ക് വേണമെങ്കിലും പറയാം, നിങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ പറ്റും? പറ്റത്തില്ല. കാരണം സമാധി എന്ന് പറയുന്നത് ഞാൻ പറയുന്ന എൻ്റെ ഒരു ആന്തരികമായ അനുഭവമാണ്. വേറൊരാൾക്കും അതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റില്ല. ഇനി വേറൊരാൾ പറഞ്ഞാൽ അയാളുടെ സമാധി ഇത് ഒരുപോലെ ആയിരിക്കണമെന്നില്ല. അപ്പൊ സ്വപ്നം, ജാഗ്രത് എന്നൊക്കെ പറയുന്നത് സുഷുപ്തി വരെ ഏറെക്കുറെ സർവസാധാരണ അനുഭവങ്ങളാണ്, എല്ലാ മനുഷ്യർക്കും ഉണ്ടാകുന്ന അനുഭവങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് അതിനെ സംബന്ധിച്ചൊക്കെ ചർച്ച ചെയ്യാം. ഞാനിപ്പോ പറയണ എനിക്ക് കൊമ്പുണ്ടെന്ന് ഇളങ്ങിയിരിക്കുമോ? എൻ്റെ തലയിൽ രണ്ട് കൊമ്പിരിക്കുന്നു എന്ന് പറയുന്ന ഞങ്ങൾ സംബന്ധിച്ചേ വരും. എന്തുകൊണ്ട്? ഇത് ജാഗ്രത, ഉണർന്നിരിക്കുന്ന അവസ്ഥയാണ്. ഇവിടെ എല്ലാവർക്കും തുല്യമാണ് അനുഭവങ്ങൾ ഏകദേശം. അപ്പൊ അതിനെ ചോദ്യം ചെയ്യുന്ന എന്തെങ്കിലും ഒരു അവകാശവാദം പറഞ്ഞാൽ മറ്റൊരാൾ അംഗീകരിക്കില്ല, കൊമ്പിനങ്ങൾ അംഗീകരിച്ചു തരത്തില്ല. എന്തുകൊണ്ട്? നമ്മുടെ ഈ അനുഭവങ്ങൾക്കൊരു സമാനതയുണ്ട് ജാഗ്രതത്തിന്. അപ്പൊ അവിടെ ഞാൻ അങ്ങനെയുള്ള അവകാശവാദം ഉന്നയിച്ചു കഴിഞ്ഞാൽ അതാരും അംഗീകരിച്ചു തരില്ല. സമാധി അങ്ങനെയല്ല, പറയുന്ന ആളിനേ ഉള്ളൂ, കേൾക്കുന്ന ആളിന് ഉണ്ടാവണമെന്നൊരു നിർബന്ധമില്ല. അപ്പൊ ഒരാൾ പറഞ്ഞാൽ അത് തന്നെയാണ്, അവന് വേറെ ഒക്കെ ചോദ്യം ചെയ്യാൻ ഒക്കത്തില്ല. പിന്നെ ശാസ്ത്രങ്ങളിലൊക്കെ അതിനെക്കുറിച്ച് പറയുന്നു, അത് വെച്ചിട്ട് ആൾക്കാരത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു, അത്രയേ ഉള്ളൂ. ജാഗ്രത സ്വപ്നമൊന്നും ഒരു ശാസ്ത്രത്തിലും പറയണ്ട, എല്ലാവർക്കും അറിയാം, നമ്മളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോ അങ്ങനെ എല്ലാവർക്കും മനസ്സിലാകുന്ന ജാഗ്രത സ്വപ്നം ഇതിനെക്കുറിച്ചാണ് ഗുരു കൂടുതലും ചർച്ച ചെയ്യുന്നത്. സുഷുപ്തിയെക്കുറിച്ച് അങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ട്, സമാധിയെക്കുറിച്ച് അപൂർവം ചില സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. ഇവിടെ ഇപ്പൊ പറയുന്നത് ഉണർന്നിരിക്കുന്ന അവസ്ഥയും സ്വപ്നം. അപ്പൊ സ്വപ്നത്തിൽ നിന്ന് ഉണർന്നു വന്നവൻ തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് സ്വപ്നത്തിലും ഉണർന്നിരിക്കുമ്പോഴും ഒരേ ഒരാൾ തന്നെ. എന്നാൽ അനുഭവങ്ങൾ മാറിപ്പോയി, പ്രപഞ്ചം മാറിപ്പോയി. മാറിപ്പോകുന്നത് സത്യമല്ല. അപ്പൊ സ്വപ്നം സത്യമല്ല, അതിലാർക്കും തർക്കമുള്ള കാര്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ജാഗ്രതയിലെ ഈ അനുഭവങ്ങളും നമുക്ക് അതുപോലെ യുക്തി ഉപയോഗിച്ച് മനസ്സിലാക്കാമെന്നാണ് ഇവിടെ പറയുന്നത്, എന്നാണ് ഓരായിൽ നേരം എന്ന് പറയുന്നത്. ചിന്തിച്ച് മനസ്സിലാക്കുക, അതാണ് യുക്തി ഉപയോഗിച്ച് മനസ്സിലാക്കുക. യുക്തി ഉപയോഗിച്ച് മനസ്സിലാക്കിയാൽ അതിനുള്ള യുക്തികൾ ഒരുപാട് പറയും. അടുത്ത് ഇനി പറയുന്നതൊക്കെ അതിൻ്റെ യുക്തിയാണ്. ദൃക്കാണ് സത്യം, ദൃശ്യം സത്യമല്ല എന്നുള്ളതിനുള്ള യുക്തികളാണ് ഇനി പറയുന്നത്. അങ്ങനെ മനസ്സിലാക്കിയാൽ ഇത് അസത്യമാണെന്ന് മനസ്സിലാക്കും. ഇപ്പൊ സ്വപ്നത്തിലെ അനുഭവങ്ങൾ അസത്യം, ഒരു തർക്കമില്ലാർക്കും സ്വപ്നം കാണുന്നവൻ സത്യമാണ്. എന്തുകൊണ്ട്? അവ ഉണർന്നവൻ തന്നെ. അപ്പൊ അവിടെ അവനുണ്ട്, ഇവിടെ അവനുണ്ട്, അത് സത്യമാണ്. അദൃശ്യ അനുഭവം മാറുന്നതനുസരിച്ച് അവൻ മാറുന്നില്ല. അപ്പോ അത് പിന്നെ ആരാണ്? അതാണ് ആത്മാവ്. അതെങ്ങനെ? അതാണ് ഞാൻ സ്വാഭാവികം നിരുപാധികം എന്ന് പറഞ്ഞത്. സ്വാഭാവികം എന്ന് പറഞ്ഞാൽ നിത്യമാകത്തില്ല, നിരുപാധികം എന്ന് മനസ്സിലാക്കിയാലും നിത്യമാകും. അപ്പം നിരുപാധികം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഉപാധികളൊന്നും ഇല്ലാത്തത്, ഇത്രയും മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഒരു അറിവ് ഇതിൻ്റെ പിന്നിലുണ്ട്, ഇങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ പൂർണ്ണമായി അറിയാൻ പറ്റത്തില്ല, അങ്ങനെ അറിയാം. ഈ ആത്മാവിനെ നമ്മൾ അറിയുന്നുണ്ട്. എങ്ങനെ അറിയുന്നു? ഈ പറയുന്ന ഉദാഹരണങ്ങളൊക്കെ ആണെങ്കിൽ എല്ലാത്തിനെ അറിയുന്നവനായി അറിയുന്നുണ്ട്. സ്വപ്നത്തിലെല്ലാം അറിഞ്ഞുകൊണ്ടിരുന്നവൻ ആരാണ്? അത് തന്നെ ആത്മാവ്. അങ്ങനെ അറിയുന്നു. പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ ചോദിക്കുമ്പോഴാണ് പറയുന്നത് അത് നിരുപാധികവും സ്വാഭാവികവുമാണ്. നിരുപാധികമായതാണ് ആത്മാവെന്ന് പറയുന്നത്. പിന്നീട് മുമ്പോട്ട് വിശദമായി ചർച്ച ചെയ്യുമ്പോൾ പറയുന്നു. അപ്പൊ ഈ ഉണർന്നിരിക്കുമ്പോഴും അവൻ തന്നെ നിരുപാധികമായവൻ തന്നെ ഇരിക്കുന്നു. പക്ഷേ ഇതൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവൻ സ്വാഭാവികനാകും. ഇതാണ് അദ്വൈതത്തിൻ്റെ എങ്ങനെ എന്തിൻ്റെ അനുഭൂതി? സ്വപ്നം കാണുന്നതിൻ്റെ ഓർമ്മയാണ്, അനുഭൂതിയല്ല. അനുഭൂതി എന്ന് വെച്ചാൽ അനുഭവം. ഉണർന്നു കഴിയുമ്പോൾ നമുക്കുള്ള സ്വപ്നം കണ്ടതിൻ്റെ അനുഭവം അല്ല, ഓർമ്മയാണ്. അതിന് ഓർമ്മ എന്ന് പറയും. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ അനുഭവം, ഇപ്പോൾ ഓർമ്മയും, ഓർമ്മസ്മൃതി എന്നൊക്കെ പറയും. ഇവിടെ പറയുന്ന സ്വപ്ന അനുഭവങ്ങളെ അസത്യമാണെന്നാണ്. ഇപ്പൊ ഇല്ലല്ലോ, ഇവിടെയെല്ലാം അസത്യമാണ്. പിന്നെ നമ്മൾ ഓർക്കുന്നത് ആ അസത്യ അനുഭവങ്ങളെക്കുറിച്ചുള്ള ഓർമ്മ. ഞാനൊരു ആനയെ കണ്ട് എന്ന് ഓർക്കുന്നു, അത് അസത്യമായ നമ്മുടെ അസത്യ അനുഭവങ്ങളെക്കുറിച്ചുള്ള ഓർമ്മയാണുള്ളത്. ഡീപ് സ്ലീപ്പിനെയാണ് ഇവിടെ സുഷുപ്തി എന്ന് പറയുന്നത്. ഡീപ് സ്ലീപ്പ് എന്നവർ പറയുന്നതിനാണ് ഇവിടെ സുഷുപ്തി എന്ന് പറയുന്നത്. സയൻസിനാ, സയൻസിന്റെ കാഴ്ചപ്പാട് വേറെയാണ്, അതിതുമായിട്ട് യോജിക്കത്തില്ല. സയൻസിന്റെ കാഴ്ചപ്പാടനുസരിച്ച് ഇതെല്ലാം ബ്രെയിനിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. സ്ലീപ്പ് സ്റ്റഡി എന്ന് പറയുന്നത് അവർ സ്ലീപ്പിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുന്ന ബ്രെയിനിനെ പഠിച്ചിട്ടാണ്. നമ്മുടെ തലയിൽ ചില ഇലക്ട്രോഡുകളൊക്കെ ഫിറ്റ് ചെയ്ത് അതിനൊരു കമ്പ്യൂട്ടറിനോട് ഫിറ്റ് ചെയ്ത് അതിനകത്തൊരു സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിൻ എന്താ നടക്കുന്നതെന്ന് അതേ നോക്കി പറയാൻ പറ്റും. അപ്പോൾ നമ്മുടെ ആ സ്ലീപ്പിൻ്റെ പല പല സ്റ്റേജുകൾ, ആൽഫ, ബീറ്റ, തീറ്റ, ഗാമ, ഇങ്ങനെ പലതരത്തിലുള്ള സ്റ്റേജുകൾ അവർ കൃത്യമായിട്ട്, ഞാൻ സ്ലീപ്പ് സ്റ്റഡി നടത്തിയിട്ടുണ്ട്, എന്നുവെച്ചാൽ എൻ്റെ ബ്രെയിൻ. അപ്പോൾ അവർ ഓരോ കാര്യങ്ങളായി വിശദീകരിച്ച് പറഞ്ഞു തന്നു, നമ്മളെത്ര സെക്കൻഡ് ഉറങ്ങുന്നു, എപ്പോൾ ഉണരുന്നു, എല്ലാ കാര്യങ്ങളും വ്യക്തമായി പറഞ്ഞു തരും. സയൻസ് ഇതെല്ലാം ബ്രെയിനിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ടാണ് ബന്ധപ്പെട്ടു പറയുന്നു. നമ്മുടെ തത്വചിന്തയിൽ പറയുന്നതെല്ലാം എന്താണ്? ആത്മാവ്, മനസ്സ്, ചിന്തകൾ, അങ്ങനെയാണ് പറയുന്നു. അവിടെ സ്ലീപ്പ് സ്റ്റഡി നടത്തുന്നവരെ സംബന്ധിച്ച് അവർ ആത്മാവെന്ന് പറയുന്നവർക്കൊരു വിഷയമല്ല. ആത്മാവിനെ കുറിച്ചൊന്നും അവർ ഉണ്ടെന്നോ ഇല്ലെന്നോ എന്നുള്ളതൊന്നുമല്ല അവരുടെ ചർച്ചയുടെ വിഷയം. അവരുടെ ചർച്ചയുടെ ബ്രെയിനിൽ എന്ത് സംഭവിക്കുന്നു, അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഉണ്ടോ, നിരുപാധികമായ ആത്മാവുണ്ടോ അല്ലെങ്കിൽ സ്വാഭാവികമായ ആത്മാ, ഇതൊന്നും അവർക്ക് വിഷയമേ അല്ല. പിന്നെ നടത്തുന്നവർക്ക് വിശ്വാസം കാണും. വിശ്വാസികളാണെങ്കിൽ ആത്മാവ് ഉണ്ടെന്ന് പറയും, നാസ്തികന്മാരാണെങ്കിൽ ആത്മാവില്ല എന്ന് പറയും, ഇത്രയുള്ളൂ. അതുപിന്നെ അവരുടെ വിശ്വാസത്തിൻ്റെ വിഷയമാണ്. സയന്റിഫിക് ആയിട്ട് അത്രയും മനസ്സിലാക്കാൻ പറ്റും ബ്രെയിനിൽ എന്ത് നടക്കും. അത് വെച്ച് അവർ കൃത്യമായി പറയും എത്രയാണ്. പിന്നെ ഇത് സയൻസിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബ്രെയിനിന് ഉറക്കമില്ല. നമ്മൾ ഉറങ്ങുന്നു എന്ന് പറയുമ്പോഴും ബ്രെയിൻ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ ഈ മെമ്മറി എന്ന് പറയുന്ന ഒരു സംഭവം ഇപ്പോൾ ഉണ്ടല്ലോ. മെമ്മറി, ഞാനിപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എൻ്റെ മെമ്മറിയിൽ നിന്ന് പറയുകയാണ്, ഓർമ്മയിൽ നിന്ന് പറയുകയാണ്. ഈ മെമ്മറി രൂപപ്പെടുത്തുന്നത് ബ്രെയിൻ നമ്മൾ ഉറങ്ങുമ്പോഴാണ്. നമ്മൾ നല്ല സുഷുപ്തി കിടക്കുമ്പോഴാണ് ബ്രെയിനിൻ്റെ പ്രവർത്തനം കൊണ്ടാണ് ഈ മെമ്മറി ശരിയാകുന്നത്. അതുകൊണ്ട് ശരിയായ ഉറക്കം കിട്ടിയില്ലെങ്കിൽ അത് മെമ്മറി ഉണ്ടാകത്തില്ല, മെമ്മറി നഷ്ടപ്പെട്ടു, ഒന്നും ഓർക്കാനൊന്നും പറ്റത്തില്ല. അപ്പൊ മെമ്മറി അവിടെ രൂപപ്പെടുത്തിയെടുക്കുകയാണ്, ബ്രെയിൻ അപ്പോഴും പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ബ്രെയിനിന് വിശ്രമം എന്ന് പറയുന്നത് നമ്മളെപ്പോഴാണോ ബ്രെയിൻ സ്റ്റം, ഇത് ഇതിൻ്റെ പ്രവർത്തനം അങ്ങ് നിലച്ചു പോകുന്നു, അപ്പോഴേ ഉള്ളൂ അതിന് വിശ്രമം എന്ന് വെച്ചാൽ അത് മരണത്തിലേ ഉള്ളൂ. ബ്രെയിൻ സ്റ്റമ്മിൻ്റെ പ്രവർത്തനം നിലയ്ക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ അതുകൊണ്ട് യാതൊരു ഉപയോഗവും മരണത്തിൽ. നിലയ്ക്കുക എന്ന് വെച്ചാൽ ചിലപ്പോൾ നിലച്ചിട്ട് വീണ്ടും തിരിച്ച് പ്രവർത്തിക്കാം, സ്റ്റക്കായി പോവും, കമ്പ്യൂട്ടറൊക്കെ ഹാങ്ങാകുന്നതാണ്, വീണ്ടും അത് പ്രവർത്തിക്കും. അങ്ങനെയല്ല ഇറിവേഴ്സിബിളായിട്ടെന്ന് പറയും, ഒരിക്കലും തിരിച്ചു കൊണ്ടുവരാൻ വയ്യാത്ത രീതിയിൽ ബ്രെയിനിൻ്റെ പ്രവർത്തനം നിലച്ചു പോയാൽ അങ്ങനെ ഒരു നില വന്നു കഴിഞ്ഞാൽ പിന്നെ അത് അഴുകാൻ തുടങ്ങും ബ്രെയിൻ. അപ്പോഴാണ് മൂക്കിൽ പഞ്ഞി വയ്ക്കുന്നു എന്ന് വെച്ചാൽ അത് നിലച്ചു, അതവിടെ എന്ത് ചെയ്യും, സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ അതിൻ്റെ അഴുകൽ പ്രക്രിയ തുടങ്ങും. അപ്പോ ആണ് ഓരോ ദ്രാവങ്ങളൊക്കെ പുറത്തോട്ട് വരുന്നത്. എന്നുവെച്ചാൽ അവിടെ സൂക്ഷ്മജീവികൾ അതിക്കേരി അങ്ങോട്ട് പ്രവർത്തിക്കാൻ തുടങ്ങും. ഒന്നെന്ന് പറയുന്നത് ഈ ബ്രെയിൻ സ്റ്റെമ്മിൻ്റെ പ്രവർത്തനം നിലച്ചു പോവുക. വീണ്ടും ഒരു 48 മണിക്കൂർ വീണ്ടും അവർ നിരീക്ഷിക്കണമെന്നാണ് നിയമം. എന്നുവെച്ചാൽ വീണ്ടും ഏതെങ്കിലും തരത്തിൽ അത് അതിന് പുനർജീവനം സാധ്യമാണോ എന്നവർ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. നിരീക്ഷിച്ചതിന് ശേഷം അത് പുനർജീവനം സാധ്യമല്ല, കാരണം അങ്ങനെ മസ്തിഷ്കം മരിച്ചു കഴിഞ്ഞാലും ബാഹ്യമായ ഉപകരണങ്ങളിലൂടെ നമ്മുടെ ശരീരത്തിലെ കോശങ്ങളുടെ പ്രവർത്തനങ്ങൾ, ശ്വാസോച്ഛ്വാസം ഇങ്ങനെയുള്ള പരിപാടിയെല്ലാം നടന്നുകൊണ്ടേയിരിക്കും. അതിനുള്ള ശാസ്ത്രീയ വിദ്യകളുണ്ട്. അതുപയോഗിച്ചിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനം നിലനിർത്തും. കോശങ്ങളൊക്കെ എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും, പക്ഷേ നമ്മൾ മരിച്ചു കഴിഞ്ഞു. പിന്നെ അവർ ഈ 48 മണിക്കൂർ വരെ അവർ നോക്കുന്ന ഏതെങ്കിലും തരത്തിൽ ഇതിനെ പുനർജീവിപ്പിക്കാൻ പറ്റുമോ, ഇല്ലാന്ന് വന്നു കഴിഞ്ഞാൽ ഈ സപ്പോർട്ട് എല്ലായിടത്തും അങ്ങ് മാറ്റും, തീർന്നു, പിന്നെ ഒന്നും പ്രവർത്തിക്കില്ല. അതുകൊണ്ടാണ് വീണ്ടും ഇത് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് മസ്തിഷ്ക മരണം സംഭവിച്ചു കഴിഞ്ഞാലും നമ്മുടെ ഓരോ അവയവങ്ങളായി എടുത്ത്, അത് ചത്തിച്ചില്ല, എടുത്ത് വേറെ ശരീരത്തിൽ ഫിറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. നമ്മുടെ തൊലി ഉൾപ്പെടെ ഓരോന്നിനും ഓരോ കാലാവധിയാണ്. അസ്ഥി ഇത്ര മണിക്കൂറിനകം എടുക്കാം, തൊലി ഇത്ര മണിക്കൂറിനകം എടുക്കാം, വൃക്കകൾ ഇത്ര മണിക്കൂറിനകം എടുക്കാം, കണ്ണ് ഇത്ര മണിക്കൂറിനകം എടുക്കാം, അങ്ങനെയുള്ള ഓരോന്നും പ്രത്യേക പ്രത്യേക ടൈമുണ്ട്. ആ ടൈം വരെ അത് ഉപയോഗിക്കാൻ പറ്റിയ സാധനങ്ങളാണ്. പക്ഷേ നമ്മൾ ചത്തുകഴിഞ്ഞു, നമ്മൾ ചത്തുകഴിഞ്ഞാലും ഇത് ഉപയോഗിക്കാൻ പറ്റും. കുറച്ച് സമയം കൂടെ അതിന് ആയുസ്സുണ്ട്. പക്ഷേ 48 മണിക്കൂർ നിരീക്ഷിച്ചിട്ട് വീണ്ടും തിരിച്ചു വരികയാണെങ്കിൽ ചത്തിട്ടില്ല, അത് ഹാങ്ങായതേ ഉള്ളൂ. അപ്പൊ തിരിച്ചു വരാത്ത രീതിയിൽ മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനം നിൽക്കുമ്പോഴാണ് പറയുന്നത് മസ്തിഷ്ക മരണം. പിന്നെ മരിച്ചത് തന്നെ, പിന്നെ ഈ യന്ത്രങ്ങൾ കൊണ്ട് ശരീരം പ്രവർത്തിപ്പിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, ഒരു കാരണവശാലും തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. അപ്പൊ പിന്നെ മൂക്കി പഞ്ഞി വയ്ക്കും. അപ്പൊ ഈ പറയുന്ന എല്ലാ പ്രക്രിയകളും, നമ്മളീ പറയുന്ന ജാഗ്രത, സ്വപ്നം, സുഷുപ്തി, ഇതെല്ലാം എന്താണ് ആ ന്യൂറോ സയൻസിൻ്റെ കാഴ്ചപ്പാടിൽ അതൊക്കെ ബ്രെയിനിൻ്റെ പ്രവർത്തനങ്ങളാണ്. തത്വചിന്തയുടെ കാഴ്ചപ്പാടെന്ന് പറയുമ്പോൾ അവിടെ ഈ ബ്രെയിനിൽ നിന്നൊക്കെ വേറിട്ട് ആത്മാവെന്ന് പറയുന്ന ഒന്നുണ്ട്, നമ്മുടെ തത്വചിന്ത. അദ്വൈതികൾ പറയും ആത്മാവുണ്ട്, പ്രാണനുണ്ട്, ഒന്നും ബ്രെയിനിനെ ആശ്രയിച്ചല്ലേ ഇരിക്കുന്നത്, മനസ്സുണ്ട്, അതെല്ലാം ജീവനെ ആശ്രയിച്ചായിരിക്കും. അപ്പോ അതെല്ലാം ബ്രെയിനിലൂടെ പ്രവർത്തിക്കുന്നു എന്നാണ്. എങ്ങനെയാണോ ഒരു ബൾബിലൂടെ കറണ്ട് വന്നിട്ട് പ്രകാശമായി പുറത്തു വരുന്നത്, അതുപോലെ ജീവനെന്ന് പറയുന്ന വേറെ ഒന്നുണ്ട്. ആ ജീവന്റെ പ്രവർത്തനങ്ങൾ നമ്മളെ ബ്രെയിനിലൂടെ പുറത്തു വരുന്നതാണ് ഇതെല്ലാം. ബ്രെയിനെന്ന് പറയുന്നത് ശരീരം പോലെ ഒരു ഉപകരണം മാത്രമാണ്, പിന്നിലൊന്നുണ്ട് ജീവൻ, അത് പ്രവർത്തിപ്പിക്കുന്നു. ഇതാണ് രണ്ടും തമ്മിൽ വ്യത്യാസം. ഇപ്പൊ കറണ്ടുണ്ട്, കറണ്ട് ബൾബ് ഇതുകൂടെ കടത്തിവിട്ടാൽ എന്ത് ചെയ്ത് പ്രകാശിക്കും, കറണ്ടില്ലെങ്കിൽ പ്രകാശിക്കില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ ബ്രെയിനിന്റെ പിന്നിൽ ആരുണ്ട്, ആത്മാവുണ്ട്, ജീവൻ എന്ന് പറയാം. ആ ജീവൻ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നു, ജീവിച്ചിരിക്കുന്നു. അത് ഈ ബ്രെയിനിനെ പ്രവർത്തിപ്പിച്ചില്ലെങ്കിൽ ചത്തുപോയി. അപ്പോ ജീവന് ഈ ശരീരത്തെ പ്രവർത്തിപ്പിക്കാനും ഈ ശരീരത്തിൽ നിന്ന് വിട്ടുപോകാനും കഴിയും. അതിനാണ് പുനർജന്മം എന്ന് പറയുന്നത്, പോയി വേറൊരു ശരീരത്തിൽ വേറെടുത്ത് പ്രവർത്തിക്കും. ഇതൊക്കെ ആധ്യാത്മികമായ കാഴ്ചപ്പാടാണ്. എന്നുവെച്ചാൽ അതൊക്കെ വിശ്വാസികളുടെ കാഴ്ചപ്പാട്, അങ്ങനെ ഒന്നുണ്ട് എന്ന് പറയും. നമ്മൾ ഇത് രണ്ടും രണ്ടായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം. ഇത് തത്വചിന്തയുടെ കാഴ്ചപ്പാടാണ്. പിന്നെ ഏതാ ശരി ഏതാണ് തെറ്റെന്നൊക്കെ ചോദിച്ചാൽ അതൊക്കെ മനുഷ്യൻ്റെ വിശ്വാസം പോലെയാണ്. ഒരാൾ എന്ത് വിശ്വസിക്കുന്നു അതിനനുസരിച്ച് പറയാൻ പറ്റും. കാരണം എന്തുകൊണ്ടങ്ങനെ പറയുന്നു, തത്വചിന്തയെ സംബന്ധിച്ചിടത്തോളം ഇതിനൊക്കെ അവർ കൃത്യമായ ഉത്തരങ്ങൾ പറയുന്നു. ഇതാണ് ഇതിൻ്റെയൊക്കെ ഉത്തരം, ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. ഇതാണ് ഒരു ജീവൻ എന്ന് പറയുന്ന ഒന്നുണ്ട്, അത് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നു. അത് പ്രവർത്തനം നിർത്തി ശരീരത്തിൽ നിന്ന് വിട്ടുപോകും. അപ്പൊ അക്കാര്യത്തിൽ തത്വചിന്തയിൽ എന്ന് വെച്ചാൽ ഇവിടെ അദ്വൈതം ആണ് പറയുന്നത്, അതിന് സംശയമൊന്നുമില്ല. അതാണ് വിശ്വാസം. സയൻസിനെ സംബന്ധിച്ചിടത്തോളം അവരെന്താ പറയുന്നത്, ഇതൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ബ്രെയിനിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, അതിന് അവസാനത്തെ ഉത്തരം അങ്ങനെ ഒന്നുമില്ല. ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇനിയും പഠിക്കാനുണ്ട്. മനസ്സിലാക്കിയിടത്തോളം കാര്യങ്ങൾ അവർ പറയും, അത് മനസ്സിലാക്കിയത് തന്നെ ശരിയല്ലെന്ന് കണ്ട് അവർ തിരുത്തും. അതങ്ങനെ മുമ്പേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് സയൻസ് എന്ന് പറയുന്നത്. രണ്ട് കൂട്ടർക്ക് രണ്ട് നിലപാടാണുള്ളത്. തത്വചിന്തകരെ സംബന്ധിച്ചിടത്തോളം ഇതിനെല്ലാമുള്ള ഉത്തരങ്ങളെല്ലാം കിട്ടിക്കഴിഞ്ഞു, ഇനിയൊന്നും പറയാനില്ല. സയൻസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇനിയും പലതും അറിയാനുണ്ട്. ഇതാണ് രണ്ടും തമ്മിലെ വ്യത്യാസം. ഇനി സയന്റിസ്റ്റുകളിൽ വിശ്വാസികളുണ്ട്, തത്വചിന്തകന്മാരല്ല, വിശ്വാസികളുമുണ്ട്, രണ്ടുമുണ്ട്. പല കാര്യങ്ങളും വിശ്വസിക്കുകയും പല കാര്യങ്ങളും വിശ്വസിക്കാത്തവരും തത്വചിന്തകന്മാരിലുമുണ്ട്. അപ്പൊ അദ്വൈതി പറയുന്ന എല്ലാ കാര്യങ്ങളും ദ്വൈതി വിശ്വസിക്കില്ല. അദ്വൈതിയും ദ്വൈതിയും പറയുന്ന എല്ലാ കാര്യങ്ങളും ബൗദ്ധന്മാർ അംഗീകരിക്കില്ല. അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും ചാർവാക അംഗീകരിക്കത്തില്ല. അപ്പൊ ഇവരുടെ ഇടയിലും എന്താണ് വ്യത്യാസങ്ങളുണ്ട്. എല്ലാവരും ഒരുപോലെയല്ല ചിന്തിക്കുന്നത്. ആത്മാവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംഖ്യന്മാരുടെ ആത്മാവല്ല അദ്വൈതിയുടെ ആത്മാവ്, വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ എല്ലാവരും ഒരു അഭിപ്രായത്തിൽ ഒരിടത്തും എത്തിച്ചേരുന്നില്ല ഒന്നിലും, സയൻസിലും ഇല്ല തത്വചിന്തയിലും. ഇതൊക്കെ നമ്മളീ പറയുന്നതൊക്കെ എന്താണ്, നമ്മുടെ തത്വചിന്ത, ഭാരതീയമായ തത്വചിന്തയിൽ നിന്നുകൊണ്ടാണ് നമ്മളീ പറയുന്നത് മുഴുവൻ. ഇനി പാശ്ചാത്യ തത്വചിന്ത എത്രയോ കിടക്കുന്നു, ഹെഗലിൻ്റെയും കാൻ്റിൻ്റെയും അല്ലെങ്കിൽ അങ്ങ് അരിസ്റ്റോട്ടലുമാരുള്ളവരുടെ ഇതെല്ലാം തത്വചിന്തകൾ, അവരുടെ കാഴ്ചപ്പാട് എന്തെല്ലാമുണ്ട് അതിപ്പം നമ്മൾ പരിഗണിക്കുന്നില്ല. അപ്പൊ അതെല്ലാം ഓരോരുത്തർക്കും വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ്. അവിടെ നൂറുകണക്കിന് തത്വചിന്തകന്മാരുണ്ട്. അതുകൊണ്ട് ഇതൊന്നും കൂടാതെ എന്താണ് ഫിലോസഫി ഓഫ് സയൻസ്, അങ്ങനെ ഒരു വിഭാഗമുണ്ട്. സയൻസിൻ്റെ തന്നെ തത്വചിന്ത വേറെയുണ്ട്. സയൻസിനോട് ബന്ധപ്പെടുത്തിയിട്ട് സയൻസിൻ്റെ തത്വചിന്ത വേറെ കിടക്കും. എന്ന് വെച്ചാൽ സയൻസ് അതിൻ്റെ മെത്തഡോളജി എന്തായിരിക്കണം, സയൻറ്റിഫിക് മെത്തേഡ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം, സയൻസ് എങ്ങനെ സമൂഹത്തിന് ഉപയോഗിക്കണം, ഇങ്ങനെയുള്ള പല വിഷയങ്ങളും സയൻസിൻ്റെ തത്വചിന്തയാണ്, സയൻസിനോട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. സയൻസിലെ ശരി തെറ്റുകൾ അതെങ്ങനെ തീരുമാനിക്കണം, സയൻസിൻ്റെ നിഗമനങ്ങളെ സംബന്ധിച്ച് എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണം നിഗമനങ്ങൾ എത്തിച്ചേരുന്നത്, ആ വിഷയങ്ങളെക്കുറിച്ച് ചെയ്യുമ്പോൾ അത് സയൻസിൻ്റെ തത്വചിന്തയായി. അങ്ങനെ ഇത് വളരെ വിപുലമായൊരു വിഷയമാണ്, വളരെ വിപുലമായൊരു വിഷയമാണ്. നമുക്ക് മുഴുവൻ മനസ്സിലാക്കാൻ നമുക്ക് കഴിയത്തില്ലെന്ന് വേണമെങ്കിൽ പറയാം. നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന നമ്മുടെ ഭാരതീയമായി ഉരുത്തിരിഞ്ഞു വന്ന തത്വചിന്തയിൽ അതിന് ഗുരുവിനെ പോലെയുള്ളവർ അത് ഉൾക്കൊണ്ട് പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് അവിടെ ഇതാണ് കാഴ്ചപ്പാട്. അപ്പൊ സയൻസിൻ്റെ നിലപാട് വേറെ ആയിരിക്കും, അങ്ങനെ ആയിരിക്കാനേ വഴിയുള്ളൂ. കാരണം സയൻസിന് ഒരു 200 വർഷത്തെ കൊണ്ടാണ് സയൻസ് ഒരുപാട് പുരോഗതി പ്രാപിച്ചത്, 200 വർഷവും. ആ സമയം ഈ പറയുന്ന തത്വചിന്ത എന്ന് പറയുന്നത് 2000 വർഷമെങ്കിലും പഴക്കമുള്ളതാണ്. അന്ന് ഈ പറയുന്ന സയൻസ് ഇല്ല, സയൻസ് ഇല്ലാത്തൊരു തത്വചിന്തയായിരുന്നു. ആ 2000 വർഷം മുമ്പേ തുടങ്ങി വെച്ച തത്വചിന്ത തന്നെ ചെറിയ ചെറിയ ചെറിയ മാറ്റങ്ങളോടുകൂടി ഇന്നും നിലനിൽക്കുകയാണ്. ചെറിയ ചെറിയ മാറ്റങ്ങൾ വരും. പക്ഷേ സയൻസ് എന്ന് പറയുന്നത് അങ്ങനെയല്ല, ദിനംപ്രതി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് വളരെ അടിസ്ഥാനപരമായ മാറ്റങ്ങൾ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ട് രീതിയാണ്, ഒന്നും രണ്ടും ഒന്നാണെന്ന് പറയുന്നതിന് യാതൊരു അർത്ഥമില്ല. പിന്നെ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഇപ്പൊ ഗുരുവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എന്താണ്, ഗുരു തത്വചിന്തകനായിരുന്നു. ആ സമയം തന്നെ എന്ത് ചെയ്തു, മനുഷ്യൻ്റെ ആധുനികമായ എല്ലാ ചിന്തകളും അതുകൂടെ ഗുരു ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോയ ആളാണ്. അതാണ് ഗുരുവിൻ്റെ ഒരു സവിശേഷത. അവിടെ സയൻസിനെ സംബന്ധിച്ചും മനുഷ്യന് ഉപയോഗമുള്ളതാണെങ്കിൽ അതിനെ ഉൾക്കൊണ്ട്. അപ്പൊ അതിനൊന്നും ഗുരു എതിരുന്ന ആളല്ല, അതാണ് ഗുരുവിൻ്റെ പ്രത്യേകത. തത്വചിന്തയുടെ നിലപാട് ഇങ്ങനെയാണെന്ന് പറയുന്നതോടൊപ്പം തന്നെ ആധുനികമായി വരുന്ന എല്ലാത്തിനും എന്ത് ചെയ്തു, ഇത് രണ്ടും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കരുത്. എന്താണ് ഗുരു എന്ന് പറയുന്നത്? സയൻറ്റിസ്റ്റ് അല്ല, പക്ഷേ ഗുരു തത്വചിന്തയും സയൻസിനെയും ഒരുപോലെ ഉൾക്കൊണ്ട ആളാണ്. ഗുരു രണ്ടിനെ ഉൾക്കൊണ്ടെന്ന് വിചാരിച്ച് രണ്ടും ഒന്നാകത്തില്ല. അതൊക്കെ ആൾക്കാർക്ക് വലിയ തെറ്റിദ്ധാരണയാണ്. അത് ഗുരു രണ്ടിനെ ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞാൽ അത് ഗുരുവിൻ്റെ ഒരു വിശാലമായ കാഴ്ചപ്പാടാണ്. കാരണം എന്താണ്, ഗുരു പറഞ്ഞ ആധുനികമായ വിദ്യാഭ്യാസവും വേണം, പാരമ്പര്യവും വേണം. അപ്പൊ രണ്ടിനെ ഉൾക്കൊണ്ടു എന്ന് വിചാരിച്ചാൽ രണ്ടും ഒന്നെന്നുള്ള അർത്ഥത്തിലല്ല. ഗുരു രണ്ടിനെ ഉൾക്കൊള്ളുന്നതുകൊണ്ട് രണ്ടും ഒന്നാണെന്ന് വാദിക്കുന്നവരുണ്ട്. അതൊക്കെ അബദ്ധമാണ്. ആ അങ്ങനെയൊക്കെ കണക്കാക്കിയിട്ടുണ്ട്. അതൊക്കെ മനുഷ്യന് ആവശ്യമുള്ളതുകൊണ്ട്, മനുഷ്യന് ഉപയോഗമുള്ളത് എല്ലാത്തിനെയും സ്വീകരിക്കുക എന്നുള്ള നിലപാടാണ് ഗുരു എടുത്തത്. എന്താണ് എന്ന് വെച്ചാൽ, ഈ ഇപ്പൊ മനുഷ്യന്റെ മുന്നോട്ടുള്ള പോക്കില് സയൻസിൽ നിന്ന് എന്തൊക്കെ സ്വീകരിക്കാമോ അതൊക്കെ സ്വീകരിക്കുക, തത്വചിന്തയിൽ നിന്ന് എന്തൊക്കെ സ്വീകരിക്കാമോ അതിനെ സ്വീകരിക്കുക, രണ്ടും കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് മുമ്പോട്ട് പോവുക. ഇത് അടിസ്ഥാനപരമായി രണ്ട് രണ്ടാണെങ്കിലും അതിന് എന്താണ് ആവശ്യമുള്ളത്, രണ്ടിൽ നിന്ന് സ്വീകരിച്ചു പോവുക എന്നുള്ളത്. അതാണ് പിൽക്കാലത്ത് ഈ ഫിലോസഫി ഓഫ് സയൻസ് എന്ന് പറയുന്നു. അവിടെ അതാ ചെയ്യുന്നവർ, സയൻസിൽ ഒരു ഫിലോസഫിയെ കണ്ടെത്തുകയാണ്. ക്വാണ്ടം ഫിസിക്സിൻ്റെ ഒരു വലിയ ആശാനാണ് മാക്സ് പ്ലാങ്ക്. പുള്ളി ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ഫിലോസഫി ഓഫ് സയൻസ്. ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു പുസ്തകമാണ്. ഇപ്പോ സയൻസിലെ തത്വചിന്ത കണ്ടെത്താം, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ രണ്ടിനെയും നമ്മൾ ചിന്തിക്കുമ്പോൾ രണ്ടിൻ്റെയും വഴി രണ്ടാണ്, രണ്ട് രീതിയിലാണ് പോകുന്നത്. ഗുരു എന്താണ് രണ്ടിനെ ഉൾക്കൊണ്ടു പോയ ഒരാള് എന്ന് പറയാം. പക്ഷെ അതിന് വ്യത്യാസമുണ്ട്. ഇപ്പോ സയൻസിൽ പോകുന്ന ഒരാൾ ഈ പറയുന്ന തത്വചിന്ത ഉൾക്കൊള്ളണമെന്നില്ല. അതിന് തള്ളിക്കളഞ്ഞിട്ട് ഒരാൾക്ക് സയൻസ് പോവാം, സയൻസിൻ്റെതായ ഫിലോസഫി അവർ കൊണ്ടുവരാം. അതിനൊക്കെ ആൾക്കാർക്ക് സ്വാതന്ത്ര്യമുണ്ട്. നമ്മുടെ ഈ തത്വചിന്ത എന്ന് പറയുന്നതിന് ചിലർ പറയുന്നത് അൺസയൻറ്റിഫിക് ആണെന്ന് പറയും, അങ്ങനെ പറയാം. അതൊന്നും സയൻറ്റിഫിക് അല്ല എന്ന് പറയും. അല്ല, ചിലർ അതിനെ കൂടെ യോജിപ്പിക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. ധാർമ്മികത എന്ന് പറയുന്നതിൻ്റെ വിഷയം വരുമ്പോൾ അത് ഈ തത്വചിന്തകൾക്കേ ധാർമ്മികത നടപ്പിലാക്കാൻ പറ്റൂ, സയൻസിന് കഴിയില്ല എന്ന് വാദിക്കുന്നവരുണ്ട്. അല്ല, സയൻസിനും ധാർമ്മികതയുണ്ട്, ആ അറിവുകൊണ്ട് ധാർമ്മികത നിലനിർത്താം എന്ന് വാദിക്കുന്നവരുണ്ട്. ഇതൊക്കെ പല പല കാഴ്ചപ്പാടാണ് മനുഷ്യൻ്റെ. ഗുരു സയൻസിനെ ഉൾക്കൊണ്ട എത്രമാത്രമാണോ അതിൻ്റെ ആവശ്യം വന്നത് ഗുരു മനസ്സിലാക്കിയത്, അത് മനുഷ്യന് ഉപയോഗമുള്ളതാണെങ്കിൽ അതിനെ ഉൾക്കൊള്ളുക എന്നുള്ളൊരു നിലപാടായിരുന്നു ഗുരു സ്വീകരിച്ചു. അതുകൊണ്ട് സയൻസും തത്വം ഇന്ത്യ ഒന്ന് എന്ന് പറയാൻ പറ്റില്ല. അത് രണ്ട് വിഷയങ്ങളാണ്. രണ്ടിൻ്റെയും രീതികൾക്കൊക്കെ വ്യത്യാസമാണ്. ഇപ്പോഴും വർത്തമാനം ചെയ്യുന്നു അസാധ്യമാണ്. തത്വചിന്ത എന്ന് പറയുന്നത് ഇപ്പോ അതെങ്ങനെ എന്തിനെ ആര് എങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. തത്വചിന്ത എന്ന് പറയുന്നത് പ്രധാനമായിട്ടും വരുന്നത് മനുഷ്യൻ്റെ ശാന്തി, സമാധാനം, ആന്തരികമായി മാനസികമായി പ്രശ്നങ്ങൾ, അതിൻ്റെയൊക്കെ പരിഹാരം, ആ രീതിയിലാണ് തത്വചിന്ത മനുഷ്യന് ഉപയോഗപ്പെടുന്നത്. മനുഷ്യർക്ക് അതൊക്കെ വേണമല്ലോ, ശാന്തി സമാധാനമൊക്കെ വേണമല്ലോ. അതിന് തത്വചിന്തയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ അത് നല്ലത്. അതായത് ഇപ്പോ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോ അണുവായുധം കണ്ടുപിടിച്ചു അല്ലേ, അപ്പോ അത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് മനുഷ്യന്റെ മേലിൽ പ്രയോഗിക്കാമോ പ്രയോഗിക്കരുത്, അത് ആണോ അരുതോ, അത് പ്രയോഗിക്കണോ, അത് ഉപയോഗിച്ച് മനുഷ്യനെ കൊല്ലണോ കൊല്ലണ്ട, ഇക്കാര്യത്തിൽ സയൻസിന് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. സയൻസിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അതെവിടെയെങ്കിലും കൊണ്ടിട്ട് കഴിഞ്ഞാൽ സയൻസിൻ്റെ നിയമങ്ങളനുസരിച്ച് പൊട്ടും, മനുഷ്യൻ ചാകും. അപ്പൊ സയൻസിന് അതിന് എന്താണ്, സയൻസിൻ്റെ കണ്ടുപിടുത്തം അനുസരിച്ച് അത് വികസിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ, അത് ഒരിടത്ത് ഇട്ട് കഴിഞ്ഞാൽ പൊട്ടും. ആ പൊട്ടുക എന്ന് പറയുന്നതാണ് സയൻസിൻ്റെ ജയം, പൊട്ടാതിരിക്കുകയല്ല. അത് എത്രയും നാശം വിതയ്ക്കുന്നു എന്ന് പറയുന്നത് സയൻസിൻ്റെ ജയമാണ്. അവിടെയാണ് തത്വചിന്തയുടെ ആവശ്യം വരുന്നത്, ഫിലോസഫി വേണ്ടി വരുന്നത്. അപ്പൊ അങ്ങനെ മനുഷ്യന് അത്തരം ഒരു ആയുധം ഉപയോഗിച്ച് കൊല്ലുന്നത് തെറ്റാണ്. സഹജീവികളെ കൊല്ലാൻ പാടില്ല, മനുഷ്യൻ്റെ മേൽ അത് ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെ ചിന്തിക്കുന്ന ഭാഗമാണ്. അങ്ങനെ ചിന്തിക്കേണ്ട കാര്യം സയൻസിനില്ല. സയൻസിനെ സംബന്ധിച്ചെന്താണ്, അത് പരീക്ഷിച്ചു നോക്കുക, പൊട്ടുമോ, പൊട്ടുമെങ്കിൽ അത് പ്രയോഗിക്കുക, അത്രയൊക്കെ ഉള്ളൂ. അതാണ് സയൻസിൻ്റെ വിഷയം. ചിന്തകന്മാരാണ് പറയുന്നത് എന്താണ്, മനുഷ്യനെ കൊല്ലാൻ പാടില്ല. അവിടെയാണ് തത്വചിന്തയുടെ ആവശ്യം വരുന്നത്. അങ്ങനെ മനുഷ്യൻ സഹജീവികളെ കൊല്ലരുത്. അപ്പോ അങ്ങനെ അണുബോംബെന്ന് പറയുന്ന ഒരു സാധനം മനുഷ്യൻ കണ്ടെത്തി, അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ മനുഷ്യനെ കൊല്ലാൻ പറ്റും ഈ നിലയ്ക്കൊക്കെ ആയി കഴിഞ്ഞാലും, അത് പ്രയോഗിച്ച് മനുഷ്യനെ കൊല്ലുന്നതിൽ നിന്ന് അവനെ തടയുന്നതിന് ഒരു പ്രധാനമായ കാരണം അവൻ്റെ തത്വചിന്തയാണ്. അത് മനുഷ്യ സമൂഹത്തെ നശിപ്പിക്കാൻ പാടില്ല, മനുഷ്യൻ്റെ സാഹോദര്യ സഹവർത്തിത്വമൊക്കെ വേണം, ആ രീതി ചിന്തിക്കുന്നു. അതിനാണ് എന്താണ് സയൻസിൻ്റെ ഫിലോസഫി എന്ന് പറയുന്നത്. സയൻസിനും ഒരു ഫിലോസഫി വേണം എന്ന് പറയുന്ന അവിടെയാണ്. അത് സയൻസിൻ്റെ എല്ലാ കാര്യങ്ങളിലും, കാരണം സയൻസിൽ നിന്ന് ഏതെല്ലാം ക്രൈമുകൾക്ക് ഉപയോഗിക്കാമോ, കാരണം സയൻസിന് അങ്ങനെ പ്രത്യേകിച്ച് മനസാക്ഷിയൊന്നുമില്ല, എല്ലാ ക്രൈമുകൾക്കും അതിനെ ഉപയോഗിക്കാം. ഇപ്പം എന്തെല്ലാം സൈബർ ക്രൈമുകളെല്ലാം വരുന്നു, അപ്പോൾ അത് അങ്ങനെ മനുഷ്യനെ അത് ഉപയോഗിച്ച് ഉപയോഗിക്കാൻ പാടില്ല എന്ന് ചിന്തിക്കുന്നതാണ് തത്വചിന്ത എന്ന് പറയുന്നത്. അതിന് സയൻസിന് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. സയൻസിനെ സംബന്ധിച്ച് അതിനൊരു സാധ്യതയുണ്ട്, ഉപയോഗിക്കണോ ഉപയോഗിക്കണ്ടേ എന്ന് വിചാരിക്കുന്ന മനുഷ്യൻ്റെ ചില മൂല്യബോധങ്ങളാണ്. ആ മൂല്യബോധം എന്ന് പറയുന്നത് അതിനാണ് തത്വചിന്തയുടെ ഭാഗം എന്ന് പറയുന്നത്. വേറെത്തൻ്റെ അക്കൗണ്ടിൽ കിടക്കുന്ന പൈസ സൈബർ ക്രൈം ഉപയോഗിച്ച് അടിച്ചു മാറ്റാം, കാരണം അതിനും ഒരു സാധ്യത അതിനകത്തുണ്ട്. പക്ഷേ അവിടെയാണ് മറ്റൊരു ചിന്ത വരുന്നത്, മനുഷ്യൻ്റെ മൂല്യബോധത്തിനും കൊണ്ട് അത് ചെയ്യാൻ പാടില്ല, അത് മനുഷ്യന് ദ്രോഹമാണ്, അതാണ് തത്വചിന്ത. അപ്പോൾ തത്വചിന്ത അങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ അതെപ്പോഴും മനുഷ്യനാവശ്യമുള്ളതാണ്. അപ്പോൾ അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്ന അവരന് സുഖത്തിനായി വരയണമെന്ന് പറയുന്നതാണ് തത്വചിന്ത. അത്തരം തത്വചിന്തകൾ ഏത് കാലത്തിലും ഏത് എത്ര സയൻസൊക്കെ പുരോഗമിച്ചാലും അവിടെ അത് ആവശ്യമാണ്. അങ്ങനെ ഒരു നിലപാട് സയൻസിനില്ല. സയൻസിനെന്താണ്? കണ്ടെത്തുക, അതിൻ്റെ ഒരു ഒരു കണ്ടുപിടുത്തം നടത്തിയാൽ പിന്നെ എന്താണ് അതിൻ്റെ ആപ്ലിക്കേഷൻ. സയൻസിന് ഈ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. ഒരു സയൻറ്റിസ്റ്റ് എന്ത് ചെയ്തു? ഐൻസ്റ്റീൻ ഒരു ഇക്വേഷൻ കണ്ടുപിടിച്ചു, E=mc². വേറൊരു സയൻറ്റിസ്റ്റ് കാൾ പോപ്പർ, എന്താ അയാളുടെ പേരെന്താണ്? ഓപ്പൺഹൈമർ. ഇപ്പൊ സിനിമയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അയാൾ എന്ത് ചെയ്തു? അതുകൊണ്ട് ബോംബുണ്ടാക്കി. അമേരിക്കൻ പ്രസിഡന്റ് എന്തായിരുന്നു അയാളുടെ പേര്? ട്രൂമാൻ. രാഷ്ട്രീയ തീരുമാനമാണ്, അതുകൊണ്ടൊന്ന് ജപ്പാനിലെ നിരായുധരായ ജനങ്ങളെ തലയിൽ കൊണ്ടിട്ട് അവരെ കൊല്ലുക. യുദ്ധം ചെയ്യുന്നതൊക്കെ പട്ടാളക്കാരാണ്, ചത്തത് കയറി നിരായുധരായ വൃദ്ധന്മാർ, കുട്ടികൾ, സ്ത്രീകൾ, ഗർഭിണികൾ, രോഗികൾ എല്ലാവരെയും കൊന്നു. അപ്പോ സയൻസിനെ സംബന്ധിച്ച് എന്താണ്? സയൻസിൻ്റെ ജോലി ചെയ്തു. ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് ചിന്തിക്കുന്നിടത്താണ് തത്വചിന്ത. അത് ഇതൊക്കെ വളരെ ഉത്സാഹത്തോടുകൂടി കൊല്ലണമെന്ന് വിചാരിച്ച് ഈ ബോംബുണ്ടാക്കിക്കൊണ്ടിട്ടാണ് അയാളുടെ മനസ്സിലും ഒരു പശ്ചാത്താപം വന്ന്, അത് ചെയ്തത് തെറ്റായിപ്പോയി എന്ന് അയാളുടെ മനസ്സിലൊരു ചിന്ത വന്നതാണ് തത്വചിന്ത. പക്ഷെ അത് പൊട്ടിച്ചതാണ് അയാളുടെ സയൻസ്. രണ്ടെണ്ണം തമ്മിൽ വ്യത്യാസം. അത് പൊട്ടിക്കാൻ വരെ അയാൾക്ക് വളരെ ഉത്സാഹം വരുന്നു എന്നാണ് പറയുന്നത്. ഇത് കറക്റ്റായിരിക്കണം, അതുകൊണ്ട് ഇടുന്നത്, അതൊരിക്കലും അത് പരാജയപ്പെടാൻ പാടില്ല, അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ച് അതിനെ പൊട്ടിക്കത്തക്ക വിരൂപത്തിൽ എടുത്തത് അയാളുടെ സയൻസ് ബുദ്ധിയാണ്. പക്ഷെ അത് പൊട്ടിച്ചു കഴിഞ്ഞപ്പോ അയാൾ പിന്നെ രണ്ടു തരത്തിൽ ചിന്തിച്ചു. അത് ഒന്ന് താൻ ചെയ്ത് ശരിയാണെന്ന് ന്യായീകരിക്കാനുള്ള ഒരു ശ്രമം, അത് നടന്നു. അതാണ് അയാൾ ഭഗവത്ഗീതയൊക്കെ പിന്നെ കൂട്ടുപിടിച്ചത്, കുറ്റബോധം കൊണ്ടാണ്. പിന്നെ അയാൾ ശരിക്കും ആ കുറ്റബോധം അനുഭവിക്കുകയും ചെയ്തു. അയാൾ പിന്നെ പ്രസന്നോട് എന്ന് പറഞ്ഞ് എൻ്റെ കയ്യിലൊക്കെ രക്തം പുരണ്ടിരിക്കുകയാണ്. അതാണ് തത്വചിന്ത എന്ന് പറയുന്നത്. രണ്ട് തരത്തിൽ ന്യായീകരിക്കാനും തത്വചിന്ത ഉപയോഗിച്ചു, പശ്ചാത്തപിക്കാനും ആ തത്വചിന്ത ഉപയോഗിച്ചു. അവിടെ തത്വചിന്തയുടെ ആവശ്യം ആണ് രണ്ടിനെ രണ്ടായി നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ അവനവൻ ആത്മസുഖത്തിനായിരിക്കുന്നു, അവനവന് സുഖത്തിനായി വരണമെന്ന് പറയുന്നത് ആണ് തത്വചിന്തയെന്ന് നമ്മൾ തിരിച്ചറിയണം. എത്തിക്സ് മൂല്യങ്ങൾ ജീവിതത്തിൽ. അപ്പോൾ അത് മനുഷ്യൻ്റെ എന്താണ്, സൗഹാർദ്ദത്തിനും തുല്യനീതിക്കും. അവിടെ നോക്കുന്നു മനുഷ്യനെ ഒന്നായി കണ്ട് എല്ലാ മനുഷ്യരുടെയും നന്മയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, അതിലുപരിയായി മറ്റ് മനുഷ്യൻ്റെ നിലനിൽപ്പിന് ആവശ്യമായി വരുന്ന എല്ലാത്തിൻ്റെയും. അപ്പോൾ അവിടെ നമ്മുടെ പരിസ്ഥിതികൾ വരും, മറ്റ് പ്രാണികൾ വരും, എല്ലാത്തിനെയും സംരക്ഷിക്കണമെന്നുള്ള ബോധത്തിൽ പോകുന്നതാണ് തത്വചിന്ത. അതുകൊണ്ടാണ് സയൻസിനും തത്വചിന്ത വരുന്നത്.